അതിന്റെ അന്വയമർത്ഥമൊക്കെ ദീധിതി കൊടുത്തിരിക്കുന്ന പോലെ വ്യത്യാസമൊന്നുമില്ല. യാ ന വിദ്യതേ, യാതൊന്നും ഇതസത്തായ എന്ന് പറയുന്ന ധാതുവാണ്. അപ്പോ ഇല്ലയോ എന്നാണ് ഇവിടെ ഇല്ലാത്തതെന്നുള്ളതിന് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. ഏതെന്നാണോ പരമാർത്ഥത്തിൽ ഇല്ലാത്തത് എന്ന് ചേർക്കണം. അതിന്റെ വ്യത്യാസം പറയാം. അപ്പൊ യ ന വിദ്യത എന്ന് വെച്ചാൽ ഏതെന്നാണോ പരമാർത്ഥത്തിൽ ഇല്ലാത്തത്, സ മായ, അതാണ് മായ. സയേവ, അത് തന്നെയാണ് വിദ്യ. അവിദ്യ, പര, അപര, തമഹ, പ്രധാനം, പ്രകൃതി. വിദ്യ, അവിദ്യ, പര, അപര, തമം, തമ, പ്രധാനം, പ്രകൃതി, ഏഴ് പേരുകളാണ് മായയുടെ. പര്യായ പദങ്ങളാണ് ഏഴ്. ഇതി എന്നുള്ള കൂട്ടിച്ചേർക്കണം. ബഹുധ, പലപ്രകാരത്തിൽ ഭാസത്തെ അനുഭവപ്പെടുന്നു. എന്നുവെച്ചാൽ മായയുടെ തന്നെയാണ് ഈ ഏഴ് തരത്തിൽ അനുഭവപ്പെടുന്നത്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെന്നാണോ പരമാർത്ഥത്തിൽ ഇല്ലാത്ത, ഇല്ല എന്ന് പറഞ്ഞാൽ പോരാ, ഇല്ല എന്ന് പറഞ്ഞാൽ അബദ്ധമായി. ഏതെന്നാണോ പരമാർത്ഥത്തിൽ ഇല്ലാത്ത, എങ്ങനെ തന്നെ പറയണം. ഈ മായാദർശനത്തിന്റെ ഒരു പ്രത്യേകത, ഈ മായയെ അങ്ങനെ ഏഴായിട്ട് പിരിച്ച് അങ്ങനെ ഏഴ് തരത്തിൽ വ്യാഖ്യാനിച്ച് അതും ഈ പത്ത് പദ്യങ്ങളിൽ, ഇത് ഗുരുവിന്റെ ഒരു അപൂർവമായ ഒരു കൃതി, ഒരു സൃഷ്ടി എന്ന് പറയാൻ. കാരണം ഇങ്ങനെ ഞാൻ ഒരു ഗ്രന്ഥത്തിനും കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഏഴ് തരത്തിൽ ഈ പേരുകളൊക്കെ പലയിടത്തും വരുന്നുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് ഏഴ് പേരുകളും പറഞ്ഞ് ഏഴിനും ഏഴ് വ്യാഖ്യാനങ്ങളും എഴുതി എത്രയും സംക്ഷിപ്തമായി, എന്നാൽ വളരെ ആഴത്തിൽ ഇങ്ങനെയൊരു വ്യാഖ്യാനം ഒരു ഗ്രന്ഥങ്ങളും കണ്ടിട്ടില്ല. അതിന്റെ ഒരു വാസിഷ്ഠത്തിനും മറ്റും പല സ്ഥലത്തും ഈ പേരുകളെല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഗുരു ചെയ്തിരിക്കുന്നത് എന്താണോ, ഇവിടെ കൃത്യമായി ഓരോന്നിനെയും നിർവചിച്ച് ഇതിനകത്ത് കുറെ തർക്കങ്ങളുണ്ട്. ഈ മായ, അവിദ്യ, ഇതൊക്കെ ഒന്നാണോ പലതാണോ? അപ്പൊ ഈ ഗുരുവിന്റെ ഈ മായാ ദർശന വ്യാഖ്യാനത്തിലൂടെ എല്ലാ തർക്കങ്ങളും, തർക്കം എന്ന് വെച്ചാൽ അദ്വൈതികൾക്കിടയിലുള്ള തർക്കങ്ങൾക്കെല്ലാം ഒരു ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അസത്യദർശനം, അസത്യദർശനമൊക്കെ പലരും സാധാരണ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പല ഗ്രന്ഥങ്ങളിലും ഇതൊക്കെ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മായാദർശനം ഇതുപോലെ ഒരിടത്തും ആവർത്തിച്ച് കണ്ടിട്ടില്ല. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വ്യാഖ്യാനം എഴുതി ഇതൊക്കെ ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞ ഇതൊരു അപൂർവതയാണ് എന്ന് പറയേണ്ടി വരും. ഇല്ലാത്തതാണ് യാ ന വിദ്യതേ സാമ, ഇത് ദീതിയിൽ പറയുന്നുണ്ട്. പരമാർത്ഥത്തിൽ ഇല്ലാത്തതെന്നുള്ള അർത്ഥം ദീതി പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലാത്തതെന്ന് പറയുന്നതും പരമാർത്ഥത്തിൽ ഇല്ലാത്തതെന്ന് പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? മായെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്, അത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഇല്ലാത്തതെന്നും പരമാർത്ഥത്തെ ഇല്ലാത്തതെന്നും പറഞ്ഞു എന്താ വ്യത്യാസം? ഇതുവരെ നിങ്ങൾ കേട്ടിരുന്നു വ്യത്യാസമൊന്നും പറഞ്ഞതിലൊക്കെ കുറച്ച് ശരിയുണ്ട്, പക്ഷെ പോരാ. പരമാർത്ഥത്തിൽ ഇല്ലാത്തതെന്ന് എന്തുകൊണ്ട് പറയണം? ഇതിന്റെ ഈ വിദ്വാന് ഇതല്ലേ പറഞ്ഞത്? നേരത്തെ മലയാളത്തിൽ പറഞ്ഞു. സത് വിലക്ഷണം, സദാസത് വിലക്ഷണം എന്ന് പറയുന്നതന്നെയാണ് അനിർവചനീയം. അതായത് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. അതായത് പരമാർത്ഥം ഞാൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് ഇത് പരമാർത്ഥത്തില്ല എന്ന് പറയുന്നത്? അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് പരമാർത്ഥം എന്നാണ്. അതിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നു. ഇല്ലാത്തതെന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നു. അതുപോലെ പരമാർത്ഥത്തിലില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അപ്പൊ പരമാർത്ഥം എന്തെന്നല്ലേ ആദ്യം ചിന്തിക്കുന്നുണ്ട്. അപ്പൊ പരമാർത്ഥം എന്താണ്? എന്താണ് ബ്രഹ്മം. ഇപ്പൊ പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ അദ്വൈതം അനുസരിച്ച്, എന്താണ് ബ്രഹ്മം. മായ എന്ന് പറയുന്ന അതുപോലെ പരമാർത്ഥത്തിലുള്ളത് അല്ല, അതുകൊണ്ടാണ് പരമാർത്ഥത്തിലില്ല എന്ന് പറയുന്നത്. ഇനി വെറുതെ മായ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം? എക്സ്പീരിയൻസ് ആണ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുറച്ചുകൂടെ തെളിയണം. ഇല്ലാത്തതാണ് മായ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അതായത് പരമാർത്ഥത്തിലില്ലാത്തതെന്ന് പറഞ്ഞു, ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഏതെങ്കിലും ഒരു വസ്തുവിനെ അദ്വൈതം അനുസരിച്ച് ഒന്നിനി ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. ഇല്ലാത്തതെന്ന് പറയാൻ ഒന്നിനെ പറ്റൂ. എന്താണ് വന്ധ്യയുടെ പുത്രൻ? വന്ധ്യക്ക് പുത്രനുണ്ടാകത്തില്ലല്ലോ. വന്ധ്യയുടെ പുത്രൻ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ മുയലിന്റെ കൊമ്പ് ഇല്ലാത്തതാണ്. അത്തരം കാര്യങ്ങൾ മാത്രമേ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമായി പോകും. മായ എന്ന് പറയുന്നത് വന്ധ്യയുടെ പുത്രനെ പോലെ ഇല്ലാത്തത്, മുയൽ കൊമ്പിനെ പോലെ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആകാശകുസുമം ആകാശത്തിലെ പുഷ്പം പോലെ ഇല്ലാത്തത്, അങ്ങനെയായി പോകും. അങ്ങനെ വരാൻ പാടില്ല. പിന്നെ പരബ്രഹ്മം പോലെ ഉള്ളതും ആകാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരണം. അതുകൊണ്ടാണ് പറയുന്നത് പരമാർത്ഥത്തിൽ ഇല്ലാത്തത്. അപ്പൊ ഇവിടെ അദ്വൈതമനുസരിച്ച് പരമാർത്ഥത്തിലുള്ളത് ബ്രഹ്മവും ഇല്ലാത്തത് വന്ധ്യയുടെ പുത്രനുമാണ്. മായയെന്ന് പറയുന്നതോ അത് ഇതിന്റെ ഇടയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ ഉള്ളതും എന്നാൽ ഇല്ലാതായി പോകുന്നതുമാണ്. മായയുടെ പ്രത്യേകത അതാണ്. നമ്മുടെ അനുഭവത്തിലുള്ളതും അത് ഇല്ലാതായി പോകുന്നു. അപ്പോ അത് പരമാർത്ഥമല്ല, വന്ധ്യാപത്തിനെ പോലെ ഇല്ലാത്തതല്ല. അതുകൊണ്ടാണ് എന്നാ വിദ്യത എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇല്ലാത്തത് എന്നർത്ഥം പറയും. പിന്നെ ഈ മായയെ തന്നെ പല പേരുകളും പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് എന്നുള്ള ഇനിയുള്ള പദ്യങ്ങൾ 10 പദ്യങ്ങളിൽ പറയും. ഏതൊക്കെ തരത്തിൽ ആണ് ഈ മായ അദ്വൈതത്തിന്റെ വ്യാഖ്യാനമാണ്, വേറെ ആരും അംഗീകരിക്കുന്നില്ല. പറയുന്ന മുഴുവൻ അദ്വൈതികളുടെ വ്യാഖ്യാനമാണ്. മായ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരാനുള്ള പ്രധാനമായ കാരണം എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതന്നെ, അങ്ങനെ ഒരു ആശയം ഈ അദ്വൈതികളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ പഴയ കാലത്ത് ഉണ്ടാകാനുള്ള കാരണം. വളരെ സിമ്പിളായ കാരണം. അതൊക്കെ അതുകൊണ്ട് മായയെ കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ, അദ്വൈതത്തിൽ മായയെ അംഗീകരിക്കുന്നുകൊണ്ടുള്ള പ്രയോജനം, മായ എന്ന് പറയുന്ന ആശയം തന്നെ എങ്ങനെ വന്നു എന്നുള്ളത്. അതേന്ന് ശങ്കരാചാര്യ പഴയ കാലത്ത് ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു പരിപാടി ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ശങ്കരാചാര്യരും മറ്റും വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ മാജിക്കല്ല, പഴയകാലത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു ഇന്ദ്രജാലക്കാരൻ വന്ന് സ്റ്റേ ചെയ്തിട്ട് പല അത്ഭുതങ്ങളും സൃഷ്ടിച്ച് കാണിക്കും. ആനയെ കാണിക്കും, കുതിരയെ കാണിക്കും. അപ്പൊ ആൾക്കാരെല്ലാം ഇത് കൊണ്ട് അമ്പരന്ന് നിൽക്കും. ഇന്നത്തെ പോലെ ഒരു ടെക്നോളജി ഇല്ലാന്ന്. ഇന്ന് സ്റ്റേജിലൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണിക്കും, ഒരാളെ രണ്ടായി കാണിക്കും, ഇൻഡ്യൂഷൻസ്. അത്ര ഇൻഡ്യൂഷൻസ് ഒന്നുമല്ല, അതെല്ലാം ആധുനികമായ ടെക്നോളജികൾ ഉപയോഗിച്ച് ഉണ്ടാക്കി കാണിക്കുന്ന, ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഇതൊക്കെയാണ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് സ്റ്റേജ് ഷോകൾ, ഒരു കുട്ടി വരുന്നു, പെട്ടെന്ന് വളരുന്നു, വലുതാകുന്നു, വൃദ്ധനാകുന്നു, പല സ്റ്റേജ് ഷോകളും അങ്ങനെയൊക്കെ കാണിക്കും. ആൾക്കാർ നോക്കി മനുഷ്യൻ മൃഗമാകുന്നു. ഇങ്ങനെയുള്ള യാതൊരു ടെക്നോളജിയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ള ഒരു വിശ്വാസം. കാണിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ മായാജാലക്കാർ എന്ന് പറയും. അപ്പോ മറ്റൊരു ഉപകരണത്തിന്റെ സഹായം കൂടാതെ മനുഷ്യ സാധ്യമല്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നതിനാണ് മായ എന്ന് കൊണ്ട് പറഞ്ഞത്, ഇന്ദ്രജാലം എന്ന് പറഞ്ഞത്. ഐതിഹ്യമാലയിലും മറ്റും കഥകളുണ്ട്. ഐതിഹ്യമാല വായിച്ചിട്ടുണ്ട്? മൊത്തം വായിച്ചു പോവാൻ നല്ല രസകരമാണ്. കുട്ടിക്കാലത്തൊക്കെ ഇന്നൊന്നും വായിച്ച രസം വരത്തില്ല, കുട്ടിക്കാലത്തൊക്കെ വായിക്കുന്ന വളരെ രസകരമാണ്. എല്ലാം പുളുകടിയാണ്, അതൊരു കഴമ്പില്ല, തള്ളു പരിപാടികളാണ്. പക്ഷെ വായിക്കാൻ നല്ല രസകരമാണ്. നമുക്ക് സത്യം പോലെ വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നു, അത്രയും ഉള്ളത് ആണെന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിപ്പിക്കാത്ത രീതിയിൽ എഴുതുന്നു ഐതിഹ്യമാല. അപ്പൊ അതിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മായാചാരങ്ങൾ കാണിക്കുന്ന, തിരുവനന്തപുരത്ത് മഹാരാജാവിന്റെ മുമ്പിൽ വന്നൊരാള് മായ കാണിച്ചതൊക്കെ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ, അതേ അത്ഭുതം ശങ്കരാചാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് പണ്ടേ പ്രചാരത്തിലിരുന്ന കഥകളാണ്. ഇല്ലാത്ത ഉണ്ടാക്കി കാണിക്കുന്ന ഒരത്ഭുതം, ആ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്ന മനുഷ്യ സാധ്യമല്ലാത്ത കാഴ്ചകൾ ഉണ്ടാക്കി കാണിക്കുന്നതിന് അതിന് കൊടുത്ത പേരാണ് മായ. ആ മായയിൽ നിന്നാണ് അദ്വൈതികളും ഈ മായ എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് എന്താണ് ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ്, ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ഒന്ന്, ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്ന എന്താണോ ഒന്ന്, അതൊരു ശക്തിയാണ്. സ്വപ്നം പോലെ ഇല്ലാത്ത കാണത്തെ ഇല്ലാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ ഉണ്ടായി കാണിക്കുന്നില്ലേ, അതിന് കാരണമായ ഒരു ശക്തിയുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇതിനെ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ശക്തിയെ കുറിച്ച് ഈ മായ ഇന്ദ്രജാലം കണ്ട് ആൾക്കാർ അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഒരു മായാശക്തിയെ കുറിച്ച് വിശദീകരിച്ച് അത് അദ്വൈതത്തിനും വന്ന് ശങ്കരാചാര്യം അതെടുത്തു മായ. അപ്പൊ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്നും ഒരു മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നതാണെന്നും ആണ് ഈ മായാദർശനത്തിൽ പറയുന്നത്. അപ്പൊ ശക്തി വേണമെങ്കിൽ അവിടെ ഒരു ശക്തം വേണം. ആരാണ് ശക്തൻ? ബ്രഹ്മം. അത് അധ്യാരോഹത്തിൽ ഇത് വന്നു ഈ മായയെ കുറിച്ച് പറയുന്നുണ്ട്. അധ്യാരോഹ ദർശനത്തിലൂടെ പറയുന്നത് ശക്തിസ്തു ദിവിതാജ്ഞയ തേജസ്സി താമസി എന്നെല്ലാം പറഞ്ഞ് അവിടെ ഈ മായയെ കുറിച്ച് പറയുന്നു. ഇതിനെ തന്നെയാണ് യോഗ വൈഭവം എന്ന് പറയുന്നത്. ഈ മായ ഇന്ദ്രജാലം കാണിക്കുന്ന അതൊരു പ്രത്യേക ശീലിച്ച ആൾക്കാരാണ്. പഴയകാലത്ത് അങ്ങനെ ഒരു വിഭാഗക്കാർ തന്നെ ഉണ്ടായിരുന്നു, പരമ്പരയായിട്ട് ഈ മായാചാരങ്ങൾ കാണിക്കുന്ന ആൾക്കാർ. പിന്നെ യോഗികളെ ഇതുപോലെയുള്ള പല അത്ഭുതങ്ങളും കാണിക്കും, അത് വേറെയായിട്ടാണ് പറയുന്നത്, യോഗശക്തി കൊണ്ട്. അത് പറയുന്നുണ്ട്. അത് ഗുരു പലയിടത്തും പറയും യോഗീവ, യോഗിയെപ്പോലെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മം. അപ്പോ അത് ക്രമമായി പറഞ്ഞു വരികയാണ്. അധ്യാരോപം, പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരൻ കൽപ്പിച്ചതാണ്, പിന്നെ അതിനെ നിഷേധിക്കുന്നു, അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാം. അത് രണ്ടാമത് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു അതുകൊണ്ട് അത് അസത്യമാണ്. എന്തുകൊണ്ടത് അസത്യമായി? നാലാമത് പറഞ്ഞ് മായ ഉണ്ട്. അപ്പൊ ക്രമമായിട്ട് ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാവും. ഈശ്വരൻ പ്രപഞ്ചത്തെ കൽപ്പിച്ചു, സങ്കല്പം മാത്രേണ പരമേശ്വര, അത് അധ്യാരവും. ഈശ്വരൻ കൽപ്പിച്ചതാണ് പ്രപഞ്ചം. പിന്നെ അതിനെ നിഷേധിക്കുന്നു, അങ്ങനെയൊന്നും പരമാർത്ഥത്തില്ലാത് അപവാദം. രണ്ടാമത്തെ ദർശനം അധ്യാരോപവും അപവാദം ആയതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം അസത്യമാണത്. മൂന്നാമത്തെ ദർശനം എന്തുകൊണ്ട് ഇത് അസത്യമായി? അതിനു വേണ്ടിയിട്ട് മായാദർശനം. നാലാമത്തെ ദർശനം അതിന് പ്രധാനമായി അറിഞ്ഞു വെക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ പ്രപഞ്ചം അദ്വൈതമനുസരിച്ച് പ്രപഞ്ചം എന്ന് പറയുന്നത് മായ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ഒന്നാണ്, സത്യമല്ല. ബ്രഹ്മത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയാം. അപ്പൊ മായയെ പലതരത്തിൽ വിശദീകരിക്കും, അതെല്ലാം ഇനി വിശദീകരിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രപഞ്ച അനുഭവം, നമുക്ക് പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടെങ്കിലും ഇത് സത്യമല്ല. ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, പ്രപഞ്ചാനുഭവം സത്യമല്ല. സത്യമല്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പോലെ പരമാർത്ഥമല്ല എന്നാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ വന്ധ്യാപത്തിനെ പോലെ ആയിപ്പോ, ഇതങ്ങനെയല്ല. ബ്രഹ്മം പോലെ പ്രപഞ്ചം പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നതും ബ്രഹ്മജ്ഞാനം കൊണ്ട് അത് ഇല്ലാതായി പോകുന്നു, ബാധിച്ചു പോകുന്നു. ബ്രഹ്മജ്ഞാനം കൊണ്ട് മായ ബാധിച്ചു പോകും, ഇല്ലാതായി പോകും. അതിനുവേണ്ടിട്ടാണ് ഇവിടെ മായയെ കുറിച്ച് പറയുന്നത്. അപ്പോ ഈ മായയെ അസത്യം എന്ന് പറയുന്നതിന് ഇങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. എന്താണ്? ബ്രഹ്മജ്ഞാനം കൊണ്ട് അത് ബാധിച്ചു പോകുന്നു, അതുകൊണ്ട് മായ അസത്യമാണ്. ബ്രഹ്മം സത്യമാണ്. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരമാർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്രഹ്മം പരമാർത്ഥം എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, മൂന്ന് കാലത്തിലും ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലത്തിലും അതിന്റെ സ്വരൂപത്തിൽ നിന്ന് അതിന് മാറ്റം സംഭവിക്കില്ല ഒരു തരത്തിലും. ബ്രഹ്മം എന്താണോ അതിന്റെ ആ രൂപത്തിനൊരിക്കലും മാറ്റം സംഭവിക്കില്ല. അതുകൊണ്ടാണ് അതിന് പരമാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഭൂതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, വർത്തമാനത്തിൽ അങ്ങനെ ഉണ്ടാകത്തില്ല, ഭാവിയിലും ഉണ്ടാകത്തില്ല. ബ്രഹ്മം പരമാർത്ഥ സത്യമാണ്. നേരെ വിപരീതമാണ് മായ. മായ നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് മൂന്ന് കാലത്തിലും സത്യമുണ്ട്. അനുഭവം ഉണ്ടെന്ന് വിചാരിച്ച് സത്യമാണോന്നില്ല. മായ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്, ബ്രഹ്മത്തിന്റെ ശക്തിയാണ്. ആ മായയുടെ കാര്യം ആ മായ കൊണ്ടുണ്ടാക്കിയാണ് പ്രപഞ്ചം. അതുകൊണ്ട് പ്രപഞ്ചവും മായയെപ്പോലെ തന്നെ അസത്യമാണ്. ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന പറഞ്ഞാൽ മായ എന്നുള്ള അർത്ഥം കിട്ടത്തില്ല. മേശ ഇതൊരിക്കലും ഉണ്ടായതായി, ഇനിയിപ്പോ നിലനിൽക്കുന്നു, നശിക്കുന്നു. ഭൗതികമായ ഏത് വസ്തുക്കളെ സംബന്ധിച്ച് എന്ത് പറയാം? ഉണ്ടായി നിലനിന്ന് നശിക്കും. അതുകൊണ്ട് മായ ആവണമെന്നില്ല. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നിലനിൽക്കാത്തതും ഒരിക്കലും ഉണ്ടാകാത്തതും എന്നാൽ അനുഭവപ്പെടുന്നതും എന്നാൽ അസത്യം ഒന്നും ബോധിക്കാവുന്നതും. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒരിക്കലും ഉണ്ടാകാത്തതും മായ, ഒരിക്കലും നിലനിൽക്കാത്തതും അതുകൊണ്ട് തന്നെ നശിക്കാത്തതും എന്നാൽ അസത്യം ഒന്ന് മനസ്സിലാക്കാമെന്നുള്ളതുമാണ് മായ. എന്നുവെച്ചാൽ അത് ഉണ്ടായിട്ട് നശിക്കുന്ന ഒന്നല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാലോ ഭൂത വർത്തമാന ഭാവി മൂന്ന് കാലത്തും ഉള്ളതാണ്. മായ അങ്ങനെയല്ല. അതുണ്ടാകുന്നതല്ല, നിലനിൽക്കുന്നതല്ല, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതുമല്ല എന്ന അസത്യം ഒന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളത്. അനുഭവത്തിൽ ഉള്ളതുപോലെ തോന്നുന്നതാണ്. അപ്പൊ മായയുടെ കാര്യമാണ്, മായ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. അതുകൊണ്ട് പ്രപഞ്ചം അങ്ങനെ നമുക്ക് അസത്യം ഒന്നും ബോധിക്കാമെന്നുള്ളതാണ്. ഇതൊക്കെ അദ്വൈത സിദ്ധാന്തമാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. നീ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭൗതികവാദത്തിലും അംഗീകരിക്കുന്ന കാര്യമാണ്. അദ്വൈതത്തിലല്ല. ഭൗതികവാദികളും എന്ത് പറയും? ഈ മേശ ഉണ്ടായതാണ്, നിലനിൽക്കുന്നതാണ്, നശിക്കുന്നതാണ്. അവരൊരിക്കലും മായ എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ മായ കാര്യമെന്ന് പറയത്തില്ല, അല്ലെങ്കിൽ മായാമയം എന്ന് പറയത്തില്ല. ഈ പ്രപഞ്ചത്തെ മായാമയം എന്ന് പറയും. എന്തുകൊണ്ട്? മായാകാര്യമായതുകൊണ്ട്, മായ കൊണ്ട് ഇത് ഉണ്ടായതുകൊണ്ട്. പ്രപഞ്ചം മായ കൊണ്ടാണ് ഉണ്ടായത്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? പ്രപഞ്ചം മായ കൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടും. ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. ശരിക്കും അങ്ങോട്ട് ഉണ്ടായിട്ടില്ല ഒരനുഭവം. ഏതുപോലെ സ്വപ്നം പോലെ ആരാ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞു, ഞങ്ങളാരും പറഞ്ഞില്ല, സ്വയം പറയണമെങ്കിൽ പറഞ്ഞു. ഒരു വെളിപാടിപ്പ് എങ്ങനെ വന്നു? അങ്ങനെ അതിവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാണ് ഇപ്പൊ മനസ്സിലായി. അങ്ങനെയും പറയാം. അപ്പൊ മായയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയേണ്ടത്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? മായ സിദ്ധാന്തമാണ്. മായയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? ഈശ്വരന് മായാമയം എന്ന് പറയാം. അയ്യോ, അത് വലിയ അബദ്ധമാണ്. മായാമയം ഇതം ജഗ, ഈ പ്രപഞ്ചം മായാമയം. അത് എന്താണോ ഈശ്വരനെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം. മനസ്സിലായോ? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ വിട്ടൊരു കളിയില്ല. ബ്രഹ്മത്തെ വിട്ടൊരു കളിയില്ല. പക്ഷെ ബ്രഹ്മത്തെ ഈശ്വരനെന്ന് പറയുക, പിന്നെ ഈശ്വരനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. കഴിഞ്ഞ ഹെമറേജ് അവരുടെ അനുഭവം പ്രശ്നം വന്നതിന് ശേഷം 3-4 മണിക്കൂർ കൊണ്ട് ക്രമേണ ഓരോ അവരുടെ സെൻസസ് എല്ലാം ഓരോ പ്രകാശങ്ങൾ അത് ലൈറ്റായിട്ടും പിന്നെ ഒന്നും റിസീവ് ചെയ്യാനായിട്ടും കാണാൻ സ്പർശിക്കാൻ ബോഡിയുടെ ബൗണ്ടറി പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് മാറുന്നു. ഒരാള് പറയാൻ സമ്മതിക്ക്, നിങ്ങളുടെ എല്ലാ പണ്ഡിതന്മാരും ഇടപെടാതെ ഒരാള് പറയട്ടെ. പണ്ഡിതന്മാരുടെ ശല്യം ഒരാൾ പറയട്ടെ. ഒരു കണക്ഷനും. അതായത് ന്യൂറോ സയൻസ്, കോഗ്നിറ്റീവ് സയൻസിലെല്ലാം പറയുന്ന ഇത്തരം പ്രശ്നങ്ങളും ഇവിടെ പറയുന്ന മായാ സിദ്ധാന്തവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്താണ്? സാറിന് ബോഡി സ്കീമ എന്ന് പറയും. അതായത് നമ്മുടെ ചലനങ്ങൾ, മൊത്തം പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന പോലെ തന്നെ ബൗണ്ടറി, ഇത് എല്ലാം ഇവിടെ ചേർത്തിട്ടാണ് ബോഡി സ്കീമ എന്ന് പറയുന്നത്. അത് ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ന്യൂറോ സയൻസ് അനുസരിച്ച്. ബ്രെയിനിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും, ഏകോപനം ഇല്ലാതെ വരും. അപ്പോ പിന്നെ അതൊക്കെ റിപ്പയർ ചെയ്തെടുക്കുന്നത് വരെ. ആ അത് തന്നെ, അത് സർജറി മെഡിക്കേഷനെ കൊണ്ട് അത് വീണ്ടും കുറെയൊക്കെ ശരിയാക്കിയെടുക്കും, വീണ്ടും പഴയതുപോലെ ആകാം. ഇന്നത്തെ മോഡേൺ ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞ അത് ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ല, മായ എന്ന് ഈ പറയുന്നത് എന്താണ്? ശങ്കരാചാര്യർ പറയുന്നതാണ്. പ്രപഞ്ചം ഗുരുദേവന് മുമ്പ് പറഞ്ഞു മായ. ശങ്കരാചാര്യർ അവിടെ മായ എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നത് സമാധിയല്ല, പിന്നെ എന്താണ്? എങ്ങനെയാണ് പറയുന്നത്? യുക്തി, കേവലമായ യുക്തി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് എന്ത്? ഈ പ്രപഞ്ചം മായയാണ്. അപ്പോ ഈ പറയുന്ന എന്താണ്, ഇവരെയായി പറയുന്ന ബ്രെയിനിന് വന്ന തകരാറുകളും പിന്നീട് അവരുടെ അനുഭവങ്ങളും എല്ലാം ഈ ബ്രെയിൻ സയൻസിലൂടെ അത് വിശദീകരിക്കാൻ പറ്റും. ഏത് ഭാഗം ഇപ്പോ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐ കോൺഷ്യസ്നെസ് കാണത്തില്ല, ഞാനെന്നുള്ള ബോധം കാണത്തില്ല. അത് ന്യൂറോ സയൻസിന്റെ വിശദീകരണമാണ്. അപ്പൊ മായ എന്ന് പറയുമ്പോൾ ബ്രെയിനും ഈ വിശദീകരണം കൊണ്ടും എല്ലാം മായ എന്ന് പറയും. മനസ്സിലായ? ഇതിനെയൊക്കെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒന്ന് ഒരു കൺസെപ്റ്റാണ് എന്ത് മായ എന്ന് പറയും. മനസ്സിലായോ? ഇപ്പോ എന്തൊക്കെ ബ്രെയിനിനെ സംബന്ധിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രെയിൻ മോഡലിംഗ്, ബോഡി സ്കീം, ഇതെല്ലാം മായയിൽപ്പെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കി തീരും. മനസ്സിലായോ? ഇപ്പോ മായയ്ക്ക് ഈ പറയുന്ന സയന്റിഫിക് സ്റ്റഡിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മായ എന്ന് പറയുന്നത് ലോജിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ആര്? ശങ്കരാചാര്യർ. അതിന് നിരന്തരം ഉപയോഗിക്കുന്നത് ലോജിക്കാണ്. പിന്നെ വേദവും, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, റീസണിങ്ങിലൂടെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും. ശങ്കരാചാര്യർ അതിന് സമാധിയും കൂട്ടുപിടിക്കുന്നുണ്ട്. സമാധിയിലൂടെ അതിനെ പ്രൂവ് ചെയ്യാൻ ശങ്കരാചാര്യർ ശ്രമിക്കുന്നുമില്ല. പിൽക്കാലത്ത് വന്ന പലരും സമാധിയിലൂടെ അത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ അതിന് ശ്രമിക്കുന്നില്ല. ശങ്കരാചാര്യർക്ക് ഇത് മായയാണെന്ന് പറയുന്നതിന് ശ്രുതിയും യുക്തിയും രണ്ടും മതി. മനസ്സിലായോ? മറ്റത് അവര് പറയുന്നത് ശരിയാണ്, അതിന് സയൻസിന്റെ വിശദീകരണങ്ങളുണ്ട്, മായയുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങൾ ബ്രെയിനിന്റെ പ്രശ്നമാണെങ്കിലേ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറ്റം വരും. അത്തരം ട്രീറ്റ്മെന്റ് കൊണ്ട് മായയെ മാറ്റാൻ പറ്റില്ല. മനസ്സിലായോ? ട്രീറ്റ്മെന്റിന് വിധേയം അല്ല മായ. മായ മാറ്റണമെങ്കിൽ എന്തുകൊണ്ടേ പറ്റൂ? ജ്ഞാനം കൊണ്ടേ പറ്റൂ, ബ്രഹ്മജ്ഞാനം കൊണ്ടേ മാറ്റും. മറ്റത് സർജറിയും മെഡിസിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം മാറും. മായ എങ്ങനെ മാറ്റാൻ പറ്റൂ? പറ്റത്തില്ല. രണ്ട് രണ്ടാണ് ഇത്, രണ്ട് രണ്ട് കാറ്റഗറിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. രണ്ടും ഒരിക്കലും ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്, ചിന്തിച്ചാൽ അവരടുത്ത് എത്തത്തില്ല. പിന്നെ എന്നാ നിർത്തിക്കടേ. എവിടെ പരമാർത്ഥത്തെ ഇല്ലാന്ന് പറഞ്ഞു, പിന്നെ എല്ലാം മായ എല്ലായിട്ടിരിക്കുന്ന ബ്രഹ്മം തന്നെ പറയുന്നു, പിന്നെ അന്വചനീയം പറഞ്ഞില്ല, സത്വം അസത്വല്ല, അതിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്താണ്? പരമാർത്ഥത്തിലില്ല. എന്നാ പിന്നെ മായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്വമല്ല, അസത്വമല്ല, എല്ലാം അതിന്റെ ഒന്നിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ബ്രഹ്മമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല മായ. അനന്യത്വ യുക്തി, ബ്രഹ്മത്തിന്റെ ശക്തി ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. എല്ലാത്തിനും കൃത്യമായ ഇന്റർപ്രട്ടേഷൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കുന്ന എങ്ങനെ? വ്യാഖ്യാനങ്ങളിലൂടെ. ശങ്കരാചാര്യനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചം മായയാണെന്നാണ് പറയുന്നത്. ആ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സംഗതി. ശരി തന്നെ പറയുന്നു. ഞങ്ങള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഞങ്ങളൊക്കെ തല ചൂടായി. നമുക്ക് നാളെ പറയാം ബാക്കി. നാളത്തേക്ക് എന്തെങ്കിലും വേണ്ടേ? Mm-hmm.